ുങ്ങ കമ്മുദ്ധാതുണ്ടെന്നും നിങ് വരുന്നു സൂത്രം ഉടുത്തി വന്ന് കാമി ലുങ് സൂത്രം ആദേശം ലുങ്ങിനാദേശം വരുന്നത് ചിളി ലുങ്ങിയാണ്. ആ തിപ്തസ്ഥി താവം അങ്ങനെ വരുന്നു കാമി ത ലങ് ലുങ് ലങ് ഷഡുദാത അട്ടുന്നപ്പോ അകാമി ത അകാമി ത അടുത്തെന്ത് വരുന്നു ചിലുങ്ങി അത് കഴിഞ്ഞാൽ എന്ത് വരും ചിലേ സിച്ച് അവിടെയാണ് അടുത്ത സൂത്രം വരുന്നത് നിശ്രദ്രുസ്രുഭ്യ കർത്തരിച്ച ന്യന്താത് ശ്രാദിഭ്യസ്ഥ ക്ലേഹേ ചങ് സ്യാത് കർത്തൃത്വത്തെ ലുങ്ങിപ്പരേ. നി എന്ന സൂത്രത്തിലുണ്ട് പ്രത്യേക ഗ്രഹണേ തദന്താഗ്രഹ്യ അതുകൊണ്ട് എന്തിനെ ഗ്രഹിക്കണം ന്യന്തത്ത ഗ്രഹിക്കണം നീ എന്നുള്ളതുകൊണ്ട് ന്യന്തത്തെ ആഗ്രഹിക്കും. പണ്യന്ത ശ്രീദ്രു ശ്രു ശ്രാദികളാഗ്രഹിക്കും. ശ്രിഞ് ചെയ ദ്രുഗതോ ശ്രുഗതോ ഇതിനാഗ്രഹിക്കും. പണ്യന്ത ധാതുക്കളിൽ നിന്നും ശ്രീദ്രു ശ്രു ഇവയിൽ നിന്നും ചിലേ ചങ് ചിളിക്ക് ചങ് വരും. കർത്തൃത്തെ ലുങ്ങി അതും ഉണ്ട്. കർത്തരിയിലാണ് ഇത് വരുന്നത് ലുങ് പരേ. അപ്പോ ആ കാമി പരത്തിൽ എന്തായിരിക്കുന്നു ചങ്ങിന് നകാരയിത്താവുന്നു സൂത്രം നകാരയിത്താവുന്നു സകാരയിത്താവുന്നു ശേഷിക്കുന്നു അകാമി ആ ത എന്നുള്ളത് പറയുന്നു അകാമി ത ഇതി സ്ഥിതേ നേരനടി അനിടാത വാർദ്ധവാദികയെ പരെ നേർ ലോകവശ്യ അനിടാദിയായ അർദ്ധധാതുകം പരമിരിക്കുമ്പോൾ അർദ്ധധാതുകം പരത്തിൽ വേണം എന്നാൽ ഇട്ട് പാടില്ല. ഇട്ടില്ലാത്ത അർദ്ധധാതുകം പരമിരിക്കെ എന്ത് വരുന്നു നേർ ലോപഹ നീക്കി ലോപം വരും. അപ്പൊ എങ്ങനെ എന്തായി ആ ച കാമ നീ ലോപിച്ചു ലോപിച്ച് ബാക്കി എന്തുവരും പരത്തിലെന്തിരിക്കുന്നു കാമ പിന്നീട് വരത്തുള്ളൂ ആ കാമ ആ ത നീ ലോപിച്ചു പോയി. ഇവിടെ അനഡാദോ അർദ്ധദാദി അനഡാദി അർദ്ധാദി ഏതാണ് ചങ്ങില അനഡാദിയായ അർദ്ധാദികമാണ് നീ ലോപിച്ചു ആ കാമ ആ ത നൌ ചങ് വിപഥായ ഹ്രസ്വഹ ചങ് പരേ നൗ യദംഗം തസ്യുപഥായ ഹ്രസ്വസ്യ ചങ് പരേ നൗ ചങ് പരേ ബൗരിയാണ് ചങ് പരമിരിക്കുന്ന നീ പരമിരിക്കുന്ന അംഗം എന്നുവെച്ചാൽ അംഗം പരത്തിൽ നീ പരത്തിൽ ചങ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ അംഗം ഏതാണ് ആ കാമ അതിൻ്റെ പരത്തിൽ എന്തുണ്ട് നീ അത് ലോപിച്ചു പോയെങ്കിലും പ്രത്യേക ലോപേ പ്രത്യേക ലക്ഷണം അവിടെ ഉണ്ട് എന്ന് കണക്കാക്കാം. അപ്പോൾ ചങ്ങ് അതിൻ്റെ പരത്തിലിരിക്കും ആ അപ്പോൾ ആ കാമ നീ ലോപിച്ചു ആ താന്നിരിക്കുന്നു അവിടെ ചങ്ങ് പരമുള്ള നീ പരമുള്ള അംഗം അതാണ് ചങ് പരേ നൗയതംഗം. ഇവിടുത്തെ അംഗം ഏതാണ് അകാം അതിൻ്റെ പരത്തിൽ എന്താണ് നീ നീ ഇവിടെ ഇല്ല പക്ഷേ പ്രത്യേകവേ പ്രത്യലക്ഷണം അതിൻ്റെ പരത്തിൽ എന്താണ് ചങ് അങ്ങനെയുണ്ട്. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അംഗം നീ ചങ് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ തസ്യ അംഗസ്യ ഉപധായ ഹ്രസ്വസ്യ അംഗത്തിൻ്റെ ഉപധയ്ക്ക് ഹ്രസ്വം വരും. ഇവിടെ അംഗം ഏതാണ് ആ കാം അതിൻ്റെ ഉപധയ്ക്ക് ഹ്രസ്വം വന്നെന്തായി ആ കമ്മ ആ കാമ ചങ്ങ ആകമ ആ ത ാണ് ചങ് പരേണോ യദംഗം ചങ് പരമുള്ള നീ പരമിരിക്കുന്ന അംഗം തസ്യബുദ്ധായ ഹ്രസ്വസ് അതിൻ്റെ ബുദ്ധയ്ക്ക് ഹ്രസ്വം വന്നു ആ കാമ ആകാരത്തിന് ഹ്രസ്വം വന്നെന്തായി ആ കാമ ആ ത ആ കാമ ആ ത അടുത്ത് വരുന്നു ചങ്ങി ചങ്ങി പരെ അനഭ്യാസസ്യ ധാത്വവേവസ്യ ഏകാചഹ പ്രതപസ്യ ദേസ്തഹ അജാതേർ ദ്വിതീയസ് ലളിതാദോര അനഭ്യാസസ്യ പോലെയാണ്. ഇവിടെ ഇത്ര പറയുന്ന എന്താണ് ചങ് പരമിരിക്കണം ഇത്രയേ ഉള്ളൂ വേറൊന്നും പറയുന്നില്ല. മുമ്പ് പറഞ്ഞതുപോലെ ചങ് പരേ നൗ യദംഗം അതൊന്നും പറയുന്നില്ല. ചങ് പരമിരുന്നു കഴിഞ്ഞാൽ ചങ് എങ്ങനെ വന്നു നിശ്രീ ശ്രുഭ്യ കർത്തരി ചങ് പ്രകാരം ചങ് വന്നാണ്. അങ്ങനെയുള്ള ചങ് പരമിരിക്കുമ്പോ അനഭ്യാസസ്യ ധാത്വവേയസ്യ അനഭ്യാസമായ ധാത്വ പഴയതുപോലെ തന്നെ അഭ്യാസമല്ലാത്ത അഭ്യാസത്തിൽ പാടില്ല അഭ്യാസമല്ലാത്ത ധാത്വവേയസ്യ ഏകാച്ച ധാത്വവേയമായ ഏകാച്ച് ഭാഗത്തിന് പ്രഥമസ്യ പ്രഥമ ഏകാച്ച് ഭാഗം ഇവിടെ ഏതാണോ കമ ഇവിടെ അഭ്യാസമില്ല. പ്രഥമ ഏകാച്ച ഭാഗം കമ്മാണ്. ദേശ ദിത്വം വരുന്നു, അജാതിയാണെങ്കിൽ ദ്വിതീയത്തിന് വരും. ചുരുക്കത്തിൽ ആ കമ് ആ എന്നിരിക്കുമ്പോൾ കമ്മിന് ദിത്വം വരുന്നു, ലിട്ട് പരമരിക്കുമ്പോൾ ദിത്വം വരുന്നു പോലെ. ഇപ്പൊ എന്തായി? ആ കമ കമ ആ ത, ആ കമ കമ ആ ത. ദിത്വം വന്നു കഴിഞ്ഞാൽ അഭ്യാസ കാര്യങ്ങളെല്ലാം വരും. അഭ്യാസം എന്ത് വരുന്നു? ഫലാതിശേഷ പോസ്റ്റ് വരൂ വരും. അഭ്യാസ ചർച്ച ആ ച കമ ആ ത, ആ ച കമ ആ ത, അച്ച കമ ആ ത. ഇവിടെ ദിത്വം വന്നു, അച്ച കമ ത ഇങ്ങനെ വന്നു. അച്ച കമ്മത്ത ആദ്യത്തെ ആ എവിടുന്ന് വന്നു? ലുംഗ്ലാണ്. ച എവിടുന്ന് വന്നു? ചകാരത്തിൽ പരത്ത് അകാരം എവിടുന്ന് വന്നു? ചായില്ല. അടുത്ത് വരുന്ന ക എവിടുന്ന് വന്നു? കമ്മില്. അതിനുശേഷം ഇരിക്കുന്ന അകാരം എവിടുന്ന് വന്നു? കമ്മിലെ അകാരമാണോ? അകാരം എവിടുന്ന് വന്നു? ആണോ? അത് കമ്മാക്ക് ശേഷം കാമ എന്നിരിക്കുന്നിടത്ത് അകാരം എവിടുന്ന് വന്നു? ഹ്രസ്വം വന്നതാണ്. നൗ ചങ് ബുദ്ധായ ഹ്രസ്വ പ്രകാരം വന്ന ഹ്രസ്വം, ആ ഹ്രസ്വമാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. ഹ്രസ്വം വന്നിട്ടല്ലേ ദിത്വം വന്നു. അതല്ലേ അവിടെ ഇരിക്കുന്ന ആ എന്ന് പറയുന്നു. അപ്പൊ അത് ഹ്രസ്വമാണ്, ദീർഘത്തിന് വന്ന ഹ്രസ്വമാണ്. അപ്പൊ ആച കാമ ആ ത അങ്ങനെ ഇരിക്കും വരുന്നു. സൻവൻ ലഘുനി ചങ്പരെ അനഗ്ലോബേ അനഗ്ലോബേ ചങ്പരേ നൗയദംഗം തസ്യയോഭ്യാസോ ലഘുപരഹ തസ്യ സനീവകാര്യം സ്യാത് നൗ അഗ്ലോപേ അസതി. ഇതില് നൗ അഗ്ലോപേ അസതി, നീ പരമരിക്കുമ്പോ പൂർവത്തിൽ അക്കിലിനും ലോകം വരാൻ പാടില്ല. ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. അദന്ത ധാതുക്കളിലും മറ്റും അതിന്റെ ആവശ്യം വരും. നീ പരമരിക്കുമ്പോ അതിന്റെ പൂർവത്തിൽ അക്ക് പ്രത്യാഹാരത്തിൽപ്പെട്ട വർണ്ണങ്ങൾക്ക് ലോകം വരാൻ പാടില്ല. ഇവിടെ കമ്മിൽ നിന്ന് നീങ്ങി വന്നപ്പോ നീ വരവിരുന്നപ്പോ ഇവിടെ അക്കലോപം ഇല്ല. ഇപ്പൊ കമധാതു എന്ന് പറയുന്ന കമാന്നായിരുന്നെങ്കിൽ അകാരം ലോപിച്ചത്, പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. തൽക്കാലം വിട്ടയ്ക്കുക. നൗ അഗ്ലോപെ അസതി. ബാക്കിയുള്ളതൊന്നും ഈ സൂത്രം സൻവത്വം വിരിക്കുകയാണ്. സൂത്രം വിരിക്കുന്ന കാര്യം എന്താണ്? അതായത് സന്ന് പരത്തിലിരുന്നു കഴിഞ്ഞാൽ എന്ത് കാര്യമാണോ അതിവിടെ വിരിക്കുകയാണ്. അതാണ് സൻവത്വം. അതെന്ത് കാര്യമാണെന്ന് ഇവിടെ പറയുന്നില്ല. ഇവിടെ ഇത്ര പറയുന്നത് എന്താണോ? സന്വത്വം വരും, അത്ര പറയുന്നു. ആ സന്വത്വം വരുന്നതിനെന്താ നിമിത്തം? നവചങ്കുതായ ഹ്രസ്വ എന്ന് പറയുന്നിടത്ത് പറഞ്ഞ അതേ നിമിത്തം തന്നെ. അടുത്തടുത്ത് വരുന്ന സൂത്രങ്ങളാണ്. ചങ്പരേ നൗയദംഗം, ചങ് പരമുള്ള നീ പരമിരിക്കുന്ന അംഗമായിരിക്കണം. അതിവിടെയുണ്ട്. ചങ് പരത്തിലുള്ള നീ പരമിരിക്കുന്ന ഇവിടുത്തെ അംഗം ഏതാണ്? അച്ചക്ക മാന്നാണോ? അച്ചക്ക മ അത്രയുണ്ട്. അതിന്റെ ഫലത്തിൽ എണ്ണിക്ക് ലോഹം വന്നെങ്കിലും അവിടെയുണ്ട്, അതിന്റെ ഫലത്തിൽ ചങ്ങുണ്ട്. അപ്പോ ചങ്ങ് പരമുള്ള നീ പരമുള്ള അംഗമുണ്ട്. തസയോ അഭ്യാസ ലോകപര, അതിന്റെ അഭ്യാസം ഇവിടെ ഏതാണ്? ച. അതെങ്ങനെയായിരിക്കണം? ലഘു പര, പരത്തിൽ ലഘു വേണം. ഇവിടെ ഏതാണ് ലഘു? അപ്പൊ അത്രയും ശരിയായി. തസ്യ അങ്ങനെയുള്ള അംഗത്തിന് സനി ഇവ കാര്യം സ്യാ, സന്ന് പരമിരുന്നാൽ എന്ത് കാര്യമാണ് അവരേണ്ട? അത് വരും. ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന്, ചങ്ങ് പരമുള്ള നീ പരമുള്ള അംഗമായിരിക്കണം. പിന്നെ അതിന്റെ അഭ്യാസത്തിന്റെ പരത്തിൽ ലഘുവും വേണം. അതെല്ലാം ഇവിടെയുണ്ട്. ഇവിടുത്തെ അഭ്യാസം ഏതാണ്? അപ്പൊ അതിന്റെ പരത്തിലിരിക്കുന്ന ലഘു ഏതാണ്? ഏതാ? കമ്മിലെ അകാരം. അത് അഭ്യാസത്തിന്റെ പരത്തിലാണോ? അഭ്യാസത്തിന്റെ പരത്തിൽ ആദ്യം വരുന്ന ഏതാ? ക. അപ്പൊ എങ്ങനെ അകാരം പരത്തിൽ വരും? വരൂ. ഏന വ്യവധാനം തേന വിഹിതേപി, അത് ഒരു വർണ്ണത്തിന്റെ വ്യവധാനം അവിടെ എന്തായാലും വരും. അഭ്യാസത്തിന്റെ പരത്തിലിരിക്കുന്ന ലഘു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വർണ്ണം വരും. അപ്പൊ കമ്മിലെ അകാരം അഭ്യാസത്തിന്റെ പരത്തിലിരിക്കുന്ന അകാരമായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ സൻവത്വം വരും. എന്ന് വെച്ചാൽ സൻവത്വം എന്ന് പറയുന്നത് എന്താണോ? കാര്യാതിദേശമാണ്. സന്ന് പരം വരുന്നാൽ എന്ത് കാര്യം വരാമോ അതിവിടെയും വരും. അപ്പൊ എന്തൊക്കെയാണ്? ചങ്ങ് പരമുള്ള നീ പരമിരിക്കുന്ന അംഗം, അതിന്റെ അഭ്യാസം, അഭ്യാസം ലഘുപരമായിരിക്കണം, കമ്മിൽ അകാരമുണ്ട്. തസ്യ സനീവ കാര്യം സ്യാ. നവ് അഗ്ലോവ അസതി, ഇവിടെ ഇപ്പൊ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. സന്നത്വം വരുമെന്ന് പറഞ്ഞാൽ ഇനി അറിയേണ്ടത് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് സന്ന് പരമിരുന്ന എന്ത് വരുമെന്നാണ്. അതിന് അടുത്ത സൂത്രം പറയുന്നത് സനി അതഹ അഭ്യാസസ്യ അതൈത്ത് സ്യാത് സനി. അപ്പോ ഈ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് സന്നത്വം വന്നു കഴിഞ്ഞാൽ സന്ന് ഇത്രേ പറയുന്നുള്ളൂ. എന്താണ് സന്ന് പരത്തിലിരുന്നാൽ അഭ്യാസത്തിന്റെ അകാരത്തിന് ഇകാരം വരും, ഇത്രേ ഉള്ളൂ. ബാക്കി മുമ്പ് പറഞ്ഞ നിമിത്തങ്ങളൊന്നും സന്നിന് ബാധകമല്ല, അതൊക്കെ സന്മത്വത്തിനുള്ള നിമിത്തങ്ങളാണ്. സന്യത എന്താ പറയുന്നത്? സൻ പ്രത്യേകം പരത്തിൽ വന്നു കഴിഞ്ഞാൽ അഭ്യാസത്തിലെ അകാരത്തിന് ഇകാരം. സന്നെന്ന് പറഞ്ഞാൽ ധാതോ കർമ്മണോ സമാന കർത്തൃവാദിച്ഛായാം വൈനി, നമ്മൾ പഠിക്കുമ്പോയിരിക്കുന്ന സന്നാണ്. ചികീർഷ ജിജ്ഞാസ എല്ലാം ഉള്ളടുത്ത സന്ന്. സനാദ്യന്ത ധാതവ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന സൻ ഗജ് കാമ്യ കങ്ങ ശോധാചാരദായകം നിങ് ചേതി എന്ന് പറഞ്ഞ ദ്വാദശാമി സനാദേഹ, ആ സന്നാണ്. അപ്പൊ സന്ന് പരത്തിൽ വന്നു കഴിഞ്ഞാൽ എവിടെ ആയാലും ശരി, അഭ്യാസ അകാരസ്യ ഇത്ത്. ഇവിടെ എങ്ങനെ ഇരിക്കുന്നു? ആ ച ക മ ത, അച്ച കമ്മ ത എന്ന് പറയുന്നത് എന്തായി മാറും? അച്ചി കമ്മ ത. അപ്പൊ സന്നിന്റേതായ സന്മത്വത്തിന്റെ നിമിത്തങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് സന്ന് പരമിരുന്ന അഭ്യാസത്തിന്റെ അകാരത്തിന് ഇകാരം ഇരിക്കും, ഇവിടെ ഇകാരം വന്നു. അച്ചിക്കമ്മത്ത എന്ന് വന്നു കഴിഞ്ഞാൽ അടുത്ത് പറയുന്നു ദീർഘോ ലഘോഹോ ലഘോരഭ്യാസ ദീർഘസ്യ സന്വദ്ഭാവിഷയെ. സന്വത്വം വിധിച്ചതിന് രണ്ട് പ്രയോജനമാണ്. ഒന്ന്, അഭ്യാസത്തിന്റെ അകാരത്തിന് ഇകാരം വരും. രണ്ട്, അഭ്യാസത്തിന്റെ ലഘുവിന് ദീർഘം വരുന്നു. ഒന്ന് അഭ്യാസത്തിന്റെ അഭ്യാസസ്യ അകാരസ്യ ഇത് അഭ്യാസ ലഘോഹോ ദീർഘ. ഇവിടെ അഭ്യാസ ലഘു ഏതാണ്? ചീലെ ഈ. അതിന്റെ ദീർഘം എന്നാ എന്ത് വരും? ചീ. അചീ കമത രൂപ ശ്രദ്ധിച്ചു. അചീ കമത ലഘോരഭ്യാസ്യ ദീർഘസ്യ സന്വദ്ഭാവ വിഷയ അചീ കമത എന്ന് വരുന്നു. മനസ്സിലായല്ലോ. ഇത്രയുള്ളൂ. അഭ്യാസത്തിന്റെ ലഘുവിന് സൻഭാവം ഉണ്ടെങ്കിലേ അത് വരുത്തണം. സൻവദ്ഭാവത്തെ വെച്ചുകൊണ്ടാണ് സൻവദ്ഭാവം. സൻവദ്ലഘുവിന് ചങ്പരെ അനങ്കിലൂപേ വിധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് രണ്ട് കാര്യം, ഒന്നെന്താണ് അഭ്യാസസ്യാത, രണ്ടാമത്തത് ദീർഘോലകോ അചീ കമത. അചീ കമത അചീ അചീ കമേതാം കമേരന അചീ അചീ കമതാഹ അതീകമേധാം അജി അജി ഏകോചനം ഉത്തവർഷ ഏകോചനം അചീകമേത എന്നുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം ഒന്നുകൂടി. കമിധാതോ കമേർ നിങ് ഇത്തിനേന സ്വാർത്ഥേ നിങ്ങിക്കൃത്തേ കാമി അതബുദ്ധായ ഇത്തിനേന വൃദ്ധ സത്യം കാമി ഇതി ഭവതി. കാമി ഇത്യസ്യ ധാതുത്വം കേന സൂത്രേണ തനാദ്യന്ത ധാതവഃ തദാ ആത്മനേ പദപ്രത്യയാഃ കേന ഭവന്തി. അനന്താത് അംഗീത ആത്മനേ പദം ഏവം കാമി ആതാം കാമി ആതാം ഇത് സ്ഥിതി ലുങ് ലങ് ഷടുദാത്തേന അഡാഗമീകൃത അകാമി ആതാം ഇത്യത്ര ചിലിലുങ്ങി ചലേഹേ സിചിതി പ്രാപ്തൗ നിശ്രീദൃശ്രുഭ്യ കർത്തരിച്ചങ് ഇത്തനേ സൂത്രേണ നന്ദാ ഏവം ശ്രയാധീനാം ച ശ്രീദ്രൂശ്രു ഇതി ധാതൂനാം ച കർത്തർത്ഥെ ലുങ്ങി പരേ അത്ര ആതാം കർത്തർത്ഥ ലുങ്ങി പരേ ശ്ലേഹേ ചങ്ങ സ്യാത് ചെളിയിത്യസ്യ സ്ഥാനേ ചങ്ങസ്യ ചങ്ങിങ്ങകാരയിത്ത് ചക്കാരസ്യാപി നിവൃത്തി അകാര അവശേഷ്യത്തെ ആ കാമി ആ ആത്താം ഇത്യത്ര നേരനടീത്തിനേന നേർലോപ അനടാതാവ് അർദ്ധദാതുകയെ പേരെ നേർലോപ അത്ര ചങ് ഇതി അസ്യ അർദ്ധദാതുകത്വം ജന സൂത്രേണ അർദ്ധവും ശേഷം തത്ര ഇടിന ഭൂതി കസ്മാത് പൽ ആദിത്വഭാവാത് ഇട്ടിന ഭൂതി അത് അനിടാദൗ അർദ്ധദാതുകേ പരേ നിർലോക ഭൂതി ആ കാമ ആതാം ഇതി സ്ഥിതി കാമ ഇത്യസ്യ ആകാരസ്യ ഹ്രസ്വഃ കേന സൂത്രേണ നൗചംഗ് ബധായ ഹ്രസ്വഃ ചങ് പരേ നൗ യദംഗന്ധ സ്വബുധായ ഹ്രസ്വസ്യ ഇത്യർത്ഥകേന അനേന സൂത്രേണ അത്രാപി കാം ഇത്യസ്യ ആകാരസ്യ ഹ്രസ്വേ സതി കമിതി ഭവതി അത്രാപി ചങ് പരക നൗ വർത്തതെ അത്ര കാമ നീ ചങ് ഇത്യത്ര നേർ ലോപേ അപി പ്രത്യലോപേ പ്രത്യലക്ഷണ ഇത്യനേന നീ ഇത്യസ്യ വർത്തമാനത്വാ തസ്യ അങ് പരകത്വാ അത്ര ചങ് പരക നീ വർത്തതെ തതപൂർവം അകാം ഇത്യത്ര അംഗത്വമപി അസ്തി കാം ഇതി അംഗം ഭവതി ചങ് പരേ നൗ യദംഗം ഭവതി കാമ തസ്യ ഉപദാ ഭവതി ആ തസ്യ ഹ്രസ്വേ സതി കാം ഇതി ഭവതി ആ കാമ ആ ആതാം ഇത്യത്ര ചങ് ഇതനേന കം ഇത്യസ്യ ദിത്വം ഭവതി ചങ്ങി പരെ അനഭ്യാസസ്യ ധാത്വസ്യ ഏകാദശ പ്രഥമസ്യ ദേശോ അജാതിർദ്വിതീയസ്യ അത്ര ദിത്വാർത്ഥം കേവലം ചങ് പര്യാപ്തമേവ ചങ് പരെ പൂർവഭാഗസ്യ ദിത്വം ഭവതി തത് ലളിതാതുരനഭ്യാസസ്യതി ഏവമേവ അത്രാവി ഏകാച്ചഭാഗസ്യ കം ഇത്യസ്യ ദ്വിത്യസതി കമ കമ ആതാം ഇത്യത്ര പൂർവഭ്യാസഃ അനാദിശേഷഃ ഉപസ്ഥുഃ അഭ്യാസേ തച്ച ഹർസ്വ ഇത്യാദിദ്വാരാ ച ഇതി ജാതേ ആ ച കമ ആതാം അച്ചക്കമ ആതാം അച്ചക്കമത അച്ചക്കമ ആതാം ഇത്യത്ര സന്വത്വം വിധീയത്തെ സന്വത്തെ കൃത്തെ സനി പരേ യാനി കാര്യാണി ഭവന്തി താനി സർവാണി അത്രാപി ഭവന്തിയേവ യഥാ അനേന സൂത്രേണ സന്വത്വം വിധീയത്തെ സന്വല്ലഘുനി ചങ്കരെ അനംഗ്ലോഭേ ഇത്യനേന അത്രാപി സന്വത്വം വിധീയത്തെ അത്ര ചങ്കരേണ യദംഗം അത്ര ച കമ ഇത്യത്ര നേർലോകേ അപി പ്രത്യലക്ഷണേന തത്ര സത്വ തതുപരി ചങ് അഭിവർത്തത അത ചങ് പരേ നൗ ഏതംഗം അത്ര അഭിവർത്തത ച കാമ അത്ര തസ്യോ അഭ്യാസ അത്ര അംഗസ്യ അഭ്യാസ ഭവതി ച ലഘുപര അത്ര ച ഇത്യനന്തരം കം ഇതി വർത്തത തത്ര കകാര മധ്യവർത്തി അകാര ലഘു ഭവതി അത അഭ്യാസ ലഘുപര ഭവതി തസ്യ സനി ഇവ കാര്യം സ്യാത് സനി പരേ യത് ഭവതി തത് അത്രാപി ഭവതി അഗ്നോപേ അസതി ഇത്യസ്യ ഭാഗസ്യ അത്ര സാംഗത്യം നാസ്തി പക്ഷ്യമാണേഷു ഉദാഹരണേഷു തസ്യ വ്യാഖ്യാനം ഭവതി അത്ര അഗ്നോപോ നാസ്തി ഏവം അത്ര സന്നിത്വം പ്രാപ്നോതി സന്നിത്വേ സതി സന്യതഃ ഇതി സൂത്രസ്യ പ്രവൃത്തി ഭവതി അഭ്യാസസ്യ അത ഇതി സ്യാത് സനി സനി പരേ അഭ്യാസ അകാരസ്യ ഇകാരഃ സ്യാത് ഇതി അസ്യ സൂത്രസ്യ അർത്ഥഃ അത്ര സനി പരത്വേന ന വർത്തതേ ഏവമപി സന്വദ്ഭാവഃ പൂർവസൂത്രേണ വിഹിതഃ അത അത്രാപി സനഭാവേപി സന്വദ്ഭാവസത്വാത് അഭ്യാസകാരസ്യ ഇകാരഃ ഭവതി സൻപരത്വഭാവേപി അത അത്ര അഭ്യാസകാരസ്യ ഇകാരഃ ഇകാരത്വം സന്വദ്ഭാവേന സിദ്ധം സന്വദ്ഭാവസ്യ പ്രയോജനാന്തരം അനന്തരസൂത്രേണ ഉച്യത്തെ ദീർഘോലഘോ ലഘോരഭ്യാസ്യ ദീർഘസ്യ സന്നദ്ഭാവിഷയേ സന്നദ്ഭാവേ സതി അഭ്യാസലഘോ ദീർഘസ്യ അത്ര അഭ്യാസ ലഘു ഭവതി ഈ തസ്യ ദീർഘേ സതി തൂർവം ആ ഇതി വർത്തത്തെ അത അചി കമ ആതാമിത്യത്ര കിം ഭവതി ആത്വംഗിതേന കിം ഭവതി ഈ ആദേശേ സതി ഗുണേ അച്ചി കമ്മേയ് ആതാം ആകാർഷിസ്ഥന ഈ ഭൂതി അത അചി കമേയ് താമിത്യത്ര ലഘുപരവിനീതി അകാരലോപേ അചി കമേതാം അചി കമേത അചി കമേതാം ഇതി ഭവതി ഏവം സർവത്ര അചി കമ ഇതി ഭവതി അചി കമ ജ ഇത്യത്ര ജോന്തഃ അനന്തരം അതോണ അചീകമന്ത അചീകമത അചീകമേതാം അചീകമന്ത അചീകമ ധാസ് ഇത്യത്ര അചി അചി കമഥാഹ അത്ര ഏ ന ഭൂതി തസ്മാ ആത്വം വർത്തതേ വ ആത്വംഗിതഃ ന ഭൂതി അത്ര കിത്വം നാസ്തി. കിത്വം അചീകമ ധാഹ അചീകമ ആധാം ഇത്യത്രാവി പൂർവത് ആത്വംഗിത ഈ ഗുണം ഇക്കാരലോകം അചീകമേധാ അചീകമ ധ്വം ഇത്യത്ര അത്ര എട്ട് ന ഭവതി എട്ട് എട്ട് പ്രധാതുത്വം നാസ്തി. തസ്മാത് അത്ര ചങ്ങ ഭവതി തസ്യ വലാദിത്വ അഭാവാത് വിട്ടിന ഭവതി. അത് അചീകമ ധ്വം അചീകമ ഇട്ടിത്യത്ര അചീകമേ അചീകമ വഹിത്യത്ര അചീകമാ വഹി അചീകമാ വഹി അചീകമത അചീകമേതാം അചീകമന്ത അചീകമധാഹ അചീകമേതാം അചീകമധ്വം അചീകമേ അചീകമാ വഹി. ആയാദായ ആർദ്ധാദികേ വാ ഇത്യുക്തത്വാ നിങ്ങഭാവേ കമ ഇത്യേവ ഭവതി ധാതുഹു. കമ ധാതുഹു ലിംഗി കമത ഇതി സ്ഥിതേ ചുല്ലിലിംഗി സ്ലേഹേ സിച് ഇതി പ്രാപ്തായാം കമേഹേ ശ്ലേച്ഛം വാചിക വാർത്തിക ലിംഗ അഭാവ പക്ഷേ കമേ ശ്ലേഹേ ചങ് വാച്യ നിങ്ങ വരാത്ത പക്ഷത്തിൽ എന്തുവരും ശ്ലേഹിക്ക് ചങ് വരുന്നു. കമ ചങ് തുങ്ലങ് ഷടുദാത ആ കമ ചങ്ങി സതി ചങ്ങി ചങ്ങിവരെ അനഭ്യാസ ധാത്വസ്യ ഏകാച പ്രഥമ സദ്യസ്തു അജാതെ ദ്വിതീയസ്യ ഭവതി നേരങ്ങടി ഇതി ന ഭവതി കസ്മാത് നീ അത്ര നാസ്തി നവചങ് ഉപദായ ഹ്രസ്വ അപ്പി ന ഭവതി കസ്മാത് അത്ര നീ നാസ്തി ഏവം സന്ദന്ധമുനി ചങ്ങുപരയാണെങ്കിൽ ഉപയത്യപി ന ഭവതി കസ്മാത് നേരഭാവ കിന്തു ചങ് ഇതി സൂത്രസ്യ പ്രവൃത്തി ഭവത്യേവ അത്ര ചങ് ഭവതി അത കമ ചങ് ഇതി സ്ഥിതി ദ്വിത്വേ കമ കമ ആ അഭ്യാസകാര്യം ച ആ ച കമ ആ അച്ചകമത അത്ര അചീകമത ഇതി ന ഭവതി കസ്മാത് അത്ര നിത്വ അഭാവാത് സന്വദ്ഭാവോ നാസ്തി അതഃ സന്യതഃ ദീർഘലോകോ സൂത്രദ്വയസ്യാപി പ്രവർത്തിരത്ര ന ഭവതി. അതഃ അച്ചകമത സർവത്ര അച്ചകമ ഇതി ഭവതി കമ ചങ് ചങ്ങിദ്വേ കമ കമ അഭ്യാസകാരേ ചകമ അട്ട് അച്ചകമ അച്ചകമ ആതാമിത്യത്ര ആതോമിത ഗുണം ഇഹ യകാരലോകം അച്ചകമേതാം അച്ചകമ അന്ത അച്ചകമന്ത അച്ചകമ ധാസ് അച്ചകമധാഹ അച്ചകമ അധാം അച്ചകമേധാം അച്ചകമ ധ്വം അച്ചകമധ്വം അച്ചകമ ഇട്ട് അച്ചകമേ അച്ചകമ വഹി അത് തീർക്കും. അച്ചകമാവഹി അച്ചകമ മഹി രണ്ട് രൂപങ്ങളാണ്. ഒന്നെന്താണ്? അച്ചി കമത്ത. രണ്ടാമത്തത് അച്ചക്കമത്ത. പഴയകാലത്ത് ചെറുപ്പക്കാർക്ക് രണ്ട് പരീക്ഷകളാണ് പാസ്സാകേണ്ടത് എന്ന് പറയുന്നു. ഒന്ന്, ഒരു പുളി മുട്ടിക്കീറുക, അത് പാസ്സാകാൻ ചിലർക്ക്, പഠിപ്പില്ലാത്തവർക്ക്, പഠിപ്പുള്ളവരുടെ പരീക്ഷ എന്ന് പറയുന്ന അചീക മത ശ്രദ്ധിക്കുക. വിവാഹം കഴിഞ്ഞ മുമ്പ് കന്യാദാനത്തിനല്ല, അത് തന്നെ അത് പറയാൻ വരുകയാണ്. അചീക മത ശ്രദ്ധിച്ചാലും മതി. എന്നാലേ പഴയകാലത്ത് കന്യാദാനം പിതാക്കന്മാരും നടത്തത്തോളൂ. പഠിപ്പുള്ളവർക്ക്, അല്ലാത്തവർക്ക് എന്ത് വേണം? വേല ചെയ്യാൻ കഴിവുണ്ടോ എന്ന് നോക്കും. നാഗമിഷ്ടസുഖം യാന്തി സയുക്തൈർ വടവാരഥൈഹി അഥ പത്കാഷിണോ യാന്തി ഏ അചീകമത ഭാഷിണഃ. ഇത് നിശ്രിദ്രുശ്രുഭ്യ കർത്തരിച്ചങ് എന്ന് പറയുന്ന സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ഭാഷ്യകാരൻ എവിടുന്നോ ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ശ്ലോകമാണ്. ഇതിന്റെ അർത്ഥം പലതരത്തിലാണ് പറയുന്നത്. കയ്യടന്റെ വ്യാഖ്യാനം ഭാഷ്യത്തിന്റെ വ്യാഖ്യാനമാണ്. ഭാഷ്യപ്രതീപം കയ്യടൻ ഒരു തരത്തിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. മറ്റു പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കും. ഇവനുണ്ട് പഴയകാല ശ്ലോകങ്ങൾ, ഉദ്ധരണികൾ ഭാഷ്യത്തിൽ വരുന്നത് ഒരു പലയിടത്തും വ്യാഖ്യാനം നേരിട്ട് മനസ്സിലാക്കാൻ പ്രയാസം. അത് കാരണം അതിനൊക്കെ ഓരോ അർത്ഥങ്ങൾ പ്രചരിച്ചിരുന്നു. പ്രചരിച്ചിരുന്ന അർത്ഥങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഭാഷ്യകാരനാണെങ്കിലോ പലതും വ്യാഖ്യാനിച്ചിട്ടുമില്ല. കാരണം അതിൻ്റെ അർത്ഥം വളരെ കഷ്ടമായി. ഓരോരോ കാലഘട്ടത്തിൽ ഓരോന്നിനും പ്രചാരം ഉണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് അത് എന്താ ഇതിന്റെ അർത്ഥം? അതുകൊണ്ട് പലതരം പലതരത്തിൽ വ്യാഖ്യാനിച്ചു. നാഗം ഇഷ്ടസുഖം യാന്തി, ഇവിടെ അങ്ങനെ എടുക്കാം. നോക്ക്, നാഗം ഇഷ്ടസുഖം ഏതാണ്? സ്വർഗം അവിടെ പ്രാപിക്കുന്ന ആരാണോ? അജീകമത ഭാഷത്തെ ഇല്ല. സയുക്തൈഹി, ചിലടത്ത് സുയുക്തൈഹി എന്നും പാടുണ്ട്. സുയുക്തൈഹി എന്നുകൊണ്ട് സയുക്തൈഹി വടവാരഥൈഹി, വടവകൾ. വടവ എന്ന് പറയുന്നത് കുതിര, കുതിര അതായത് രഥത്തിൽ കെട്ടുന്ന പെൺകുതിര ആണ് വടവ എന്ന് പറയുന്നത്. കോവറുകഴുതയ്ക്കും ചിലടത്ത് പറയും വടവാ രഥൈഹി, വടവായുക്തമായ രഥമാണ് വടവാരഥത്തിലൂടെ സുയുക്തൈഹി നല്ല വേഗത്തിൽ സഞ്ചരിക്കുന്ന രഥത്തിൽ സ്വർഗത്തെ പ്രാപിക്കുന്നു എന്നാണ്. നാഗ മാഗം ഇഷ്ട സുഖം വ്യാന്തി സുയുക്തൈഹി വടവാ രഥൈഹി. ഇങ്ങനെ ചിലരെ പോകുന്നു സ്വർഗത്തിലേക്ക്. എന്നുവെച്ചാൽ രഥത്തിൽ, നല്ല കുതിരകളെ പൊട്ടിയ രഥത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പീഡിന് പോകുന്നു. പെട്ടെന്ന് സ്വർഗത്തിലെത്തും. പിന്നെ അധ പത്കാഷിണോ യാന്തി, പത്കാശിന പാദാഭ്യാം കഷദീതി പത്കാശി. കഷഗതവും എന്ന് പറയുന്ന ധാതുവാണ്. അപ്പോൾ നടന്നു പോകുന്നവർ വേറൊരു കൂട്ടരുണ്ട്. ആദ്യം പറഞ്ഞ ആരാണ്? രസത്തിൽ പോകുന്നവർ വേഗത്തിൽ പോകും. അത് പത്കാശനോ യാം. പത്കാശി എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്നവരും അവിടെ എത്തിച്ചേരുന്നു. ആരാണ്? ഏ അചീകമത ഭാഷിണ. അചീകമത എന്ന് പറയുന്നവർ എന്തും പറയുന്നവരെന്ത് ചെയ്യുന്നു? പതുക്കെ പോകുന്നു. അവിടെ സ്പീഡ് കുറയും, അവർക്ക് സ്വർഗത്തിൽ താഴും. ശരി തന്നെയാണ്. ഏകശബ്ദ സമ്യജ്ഞാത സൃഷ്ടി പ്രയുക്ത സ്വർഗേ ലോകേ കാമദുഭവതീ എന്ന് ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ശബ്ദം ശരിയായി അറിഞ്ഞ് പ്രയോഗിച്ചാൽ സ്വർഗത്തിൽ. അപ്പോ പത്കാശികളായിരിക്കുന്ന നടന്നു പോകുന്നവരും ഉണ്ട് സ്വർഗത്തിൽ. അതാരാണ്? അചീകമത എന്ന് പറയുന്നവർ എന്നാണ്. അപ്പൊ പിന്നെ ഈ രഥത്തിൽ കയറി പോകുന്നവരാരാണ്? അച്ചകമത എന്ന് പറയുന്നു എന്ന് ഊഹിച്ചുകൊണ്ട്, ഇവിടെ പറയുന്നില്ല അത് എന്ന് ഊഹിക്കണം എന്ന് വ്യാഖ്യാനിക്കും. ഇവിടെ ഒരു ശബ്ദം പറയുന്നുള്ള ഏതാണ്? അജീവമത ഭാഷികൾ നടന്നു പോകുന്നു എന്നും, എന്നാൽ രസത്തിൽ പോകുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ അതാരായിരിക്കും? അപ്പോ അച്ചകമത. അപ്പോ പ്രാധാന്യം കൂടുതൽ ഏതിന് വന്നു? എന്തുകൊണ്ട്? മുനീനാം ഉത്തരോത്തര പ്രാമാണ്യം. സൂത്രകാരന്റെ മതമനുസരിച്ച് ഏതാണ്? വാർത്തികാരന്റെ അഭിപ്രായം അനുസരിച്ച് അച്ചകമത. അപ്പോ അതിനാണ് പ്രാധാന്യം കൂടുതൽ. ഒരുപക്ഷെ വാർത്തികാരന്റെ കാലം വന്നപ്പോ അച്ചകമത എന്ന് പറയുന്ന രൂപത്തിനായിരിക്കും പ്രചാരം കൂടുതലുള്ളത്. അതുകൊണ്ട് വാർത്തികമനുസരിച്ച് അച്ചകമതയും സൂത്രമനുസരിച്ച് അചീകമതയും ശ്രദ്ധ. അപ്പൊ ഭാഷകാരൻ വാർത്തികപക്ഷത്ത് പിന്തായി കൊണ്ട് പറഞ്ഞു, നാഗം ഇഷ്ടസുഖം യാന്തി സയുക്തൈഹി ബടവാരഥൈഹി അഥ പത്കാശിനോ യാന്തി ഏചീകമത ഭാഷിണ എന്ന് പറഞ്ഞ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന വേറെയും വ്യാഖ്യാനങ്ങളുണ്ട്. തൽക്കാലം അങ്ങോട്ടൊന്നും പോകണ്ട. എന്തായാലും ഇത് പറഞ്ഞിരിക്കുന്നത് നിശ്രിദ്രുശ്രുഭ്യ കർത്തരിച്ചങ് എന്ന് പറയുന്ന സൂത്രത്തിന്റെ ഭാഷത്തിലാണ്. അപ്പോ അചീകമതയും അച്ചകമതയും സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പരീക്ഷ ഉള്ളിടത്തല്ല, അതുകൊണ്ട് പഠിച്ചു വയ്ക്കുന്നതാണ്. അടുത്ത് വരുന്നത് അൽറിങ് എങ്ങനെ വരുന്നു? ഇണങ്ങി പക്ഷത്തിൽ കമേർണിങ് സ്വർഹെ കാമി ലുങ്ലങ് ലുങ്ഷടു ഉദാത്ത അകാമി ശതാസി തുലോസ്യ സ്യ പിന്നെ ആർദാദ വിശേഷ വരൂ. എട്ട് വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഇത്രയും വരും. അകാമി ഇട്ട് വരുമ്പോ എന്ത് വരുന്നു? സർവധാതാർത്ഥതയോ ഗുണം അയാദേശം അകാമയിഷ്യ ത. നേരണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട്? നീയല്ലേ തിത്തല്ല ഇത്തല്ലേ അനട്ടല്ല. ആ കാമീസ്യായിട്ട് ഗുണം അയ്യാദേശം അകാമയിഷ്യത അകാമയിഷ്യ എന്നെല്ലായിടത്തും വരും. അകാമയിഷ്യത അകാമയിഷ്യേതാം അകാമയിഷ്യന്ത കാമയിഷ്യധ അകാമയിഷ്യധം അകാമയിഷ്യധം അകാമയിഷ്യേ അകാമയിഷ്യാവഹി കമേർണിങ് സോർത്തെ നിങ് അഭാവ പക്ഷേ ആ കമ ഇട്ടുവരുമോ ഇട്ടുവരുമോ ഇവിടെ വരുമോ മകാരാന്തത്തിലാണ് ധാതു ഏതൊക്കെ ഏതൊക്കെയാണ് യമരമ നാലെണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ എട്ട് വന്നിട്ട് എന്തുവരും? അകമിഷ്യത അകമിഷ്യ എന്നെല്ലായിടത്തും വരും. അകമിഷ്യേതാം അകമിഷ്യന്ത അകമിഷ്യധാഹ അകമിഷ്യേതാം അകമിഷ്യധും അകമിഷ്യേ അകമിഷ്യാമഹി അകമിഷ്യാമഹി.